അമരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത പന്ത്രണ്ടാമത് ശ്ലോകമാണ്. ഇവിടെ ചർച്ച ചെയ്തത് പ്രയാണത്തെക്കുറിച്ചാണ്. ജീവന്റെ പ്രയാണം, അതും ഉപാസകൻ. എല്ലാ ജീവന്മാർക്കും ഇങ്ങനെ പ്രയാണം സംഭവിക്കത്തില്ല. ഉപാസകൻ ഉപാസനയുടെ ഫലമായി ഉപാസനയുടെ ഏറ്റവും പക്വമായ ഒരവസ്ഥയിൽ ശരീരത്തെ ഉപേക്ഷിച്ചു പോകും. അത് ജീവന്റെ മാർഗം, ആ ശരീരത്തിൽ നിന്ന് നിർഗമിക്കുന്നതിനുള്ള മാർഗം ബ്രഹ്മനാഡിയാണ്. ആ ബ്രഹ്മനാഡിയിലൂടെ ജീവൻ ശരീരത്തിൽ നിന്ന് ഹൃദയം, ഭ്രൂമധ്യം, ലളാടം, മൂർദ്ധാവ് ഈ ക്രമത്തിൽ ശരീരത്തിൽ നിന്ന് നിർഗമിച്ച് ദേവയാന മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും. ഊർധ്വ ലോകഗാമികളായ ജീവന്മാർ പ്രാപിക്കുന്ന ബ്രഹ്മലോകം അവിടെ എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ഉപായത്തെക്കുറിച്ച്, അങ്ങനെയുള്ള അഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തത് ഉപാസകൻ ഹൃദയത്തിൽ മനസ്സിന് ഹൃദയപത്മത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നു. അവിടെ നിന്ന് മൂർധാവിലേക്ക്, ഭ്രൂമധ്യത്തിലേക്ക്, ഭ്രൂമധ്യത്തിൽ നിന്ന് മൂർധാവിലേക്ക് മനസ്സിനെ പ്രാണനിലേകീഭവിക്കുന്നു. പ്രാണൻ ജീവനോട് ഏകീഭവിക്കുന്നു. ജീവന് ഊർധ്വഗമനം സംഭവിക്കുന്നു. പ്രാണൻ സാധാരണഗതിയിൽ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ വിഷയവ്യാപാരങ്ങളെല്ലാം. അല്ലെങ്കിൽ ജീവന്റെ അധോഗതി എന്ന് പറയുന്ന അതാണ്. ജീവന് രണ്ട് ഗതികളാണുള്ളത്. ആ പ്രാണൻ ജീവനോട് ഏകീഭവിക്കുമ്പോൾ ആ ജീവന്റെ ഊർധ്വഗതി ആരംഭിക്കുന്നു. അത് ഇവിടെ പറയുന്ന ഇത് ഉപാസന പദ്ധതിയാണ്. ഇത് കുണ്ടലിനി വിദ്യയല്ല, രണ്ടും രണ്ടാണ്. അത് താന്ത്രികമായ രീതിയാണ്, ഇത് വൈദികമായ ഉപാസനയാണ്. ഇതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് വിശദമായി. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അടുത്ത ഭാഗം ശ്രദ്ധിക്കേണ്ടത്. അത് മറന്നാൽ ശരിയാകും. അത് വൈദികമാണ് എന്ന് വെളിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ അടുത്ത മന്ത്രത്തിന്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. സയോഭവ ഏത് ഭഗവൻ മനുഷ്യേഷു പ്രായണാന്തം ഓങ്കാരം അവിദ്യായീത കഥമമ്മാവ സത്യേന ലോകം ജയതീരി തസ്മൈ സഹോവാച ഏതദ്വൈ സത്യകാമ പരം ച അപരം ച ബ്രഹ്മ ഇതോങ്കാര ഓങ്കാര ഉപാസനയെ പ്രധാനമായി അവലംബിക്കുന്നു. ഓങ്കാര ഉപാസനയെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓങ്കാരത്തെ പ്രതീകമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഉപാസന, ഓങ്കാരത്തെ ശബ്ദാനുസന്ധാന രൂപത്തിൽ ഉപാസന, ഓങ്കാരത്തെ അർത്ഥാനുസന്ധാനം ചെയ്തുകൊണ്ടുള്ള ഉപാസന, ഇതെല്ലാം വേർതിരിച്ച് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ആരും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിവിടെ പ്രശ്നോപനിഷത്തിൽ ആ വിഷയത്തെ കുറിച്ച് പറയുന്ന ഭാഗം ഇവിടെ പറയുകയാണ്. സയോഹവൈ ഏത് ഭഗവൻ ഏത് മനുഷ്യേഷു പ്രായണാന്തം ഓകാരം അവിദ്യായീത. പ്രായണം വരെ, പ്രായണം എന്ന് പറയുന്നത് എന്താണ്? ജീവൻ ശരീരത്തെ വിട്ടുപോകുന്നത്, സ്വേച്ഛ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നതാണ് പ്രായണം. അങ്ങനെ അതിനെ സംഭവിക്കുന്നെങ്കിൽ അതിനെ മരണമെന്ന് പറയും. അതുവരെ ഓങ്കാരം അവിദ്യായീത, അതുവരെയുള്ള യോഗിക അഭ്യാസത്തിന് യോഗി മുഖ്യമായി ഓങ്കാരത്തെ അവലംബിക്കുന്നു. കഥമം വാവ സത്യേന ലോകം ദേദീതി, ഈ ശരീരം ഭൂർലോകം, പിന്നെ ഇവിടെ പറയും ഭൂമികാജയം. ഭാഷകാരനും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഭൂമികകളെ അതിജീവിച്ചിട്ട് ഈ ലോകങ്ങളെല്ലാം അതിക്രമിച്ച് എങ്ങനെയാണ് അജീവൻ മുന്നോട്ട് പോകുന്നത്. തസ്മീ സഹോ വാചേത സത്യകാമ പരം ച അപരം ച ബ്രഹ്മ യദോങ്കാര. ആ പരാപര രൂപത്തിലിരിക്കുന്ന ആ ബ്രഹ്മവാചകമാണ് ഓങ്കാരം. ഇതിങ്ങനെ തുടങ്ങി ക്യുപക്രമ്യായ പുനരേതം ത്രിമാത്രേണ ഓമിതി ഏതേനൈവ അക്ഷരേണ പരം പുരുഷം അവിദ്യായീത. ത്രിമാത്രയിലൂടെ ഓമിത്യേതേനൈവ അക്ഷരേണ, പരംപുരുഷം അവിദ്യായീത. പരമപുരുഷൻ എങ്ങനെയാണോ ധ്യാനിക്കുന്നത് ഇത്യാദി വചനയാണ് ഇത്. ഭാഷ്യകാരൻ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്, പ്രണവോപാസന അല്ലെങ്കിൽ പഞ്ചീകരണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരമഹംസ സന്യാസിമാർക്ക് മുഖ്യമായി ഉപദേശം കൊടുക്കുന്ന ഒരു ഉപാസനാ രീതിയാണ് ഈ പ്രണവോപാസന. അതിന് വിശദമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് സുരേശ്വരാചാര്യർ പുസ്തക രൂപത്തിൽ, ഇപ്പൊ ലഭ്യമാണ്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു സൂചനയാണ് ഉപനിഷത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ കഠോപനിഷത്തിലും പറയുന്നുണ്ട്, അന്യത്ര ധർമാത് അന്യത്ര അധർമാതി ച ഉപക്രമ്യ സർവേ വേദ യത് പദമാമനന്തി തപാംസി സർവാണി ച യത് വദന്തി യതിച്ഛന്തു ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീം യോമിത്യേതത് ഇത്യാദി വിശ്വവചനേഹി. ഇത് നമ്മൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്തതാണ്. പരസ്യബ്രഹ്മണ വാചകരൂപേണ പ്രതിമാവത് പ്രദീപരൂപേണ വാ ച പരബ്രഹ്മ പ്രതിപത്തി സാധനത്വേന. ഇവിടെ എല്ലാം എന്താണ്? ഇവിടെ ശ്രുതിയിൽ പ്രശ്നോപനിഷത്തിലായാലും പ്രശ്നോപനിഷത്ത് നമ്മൾ ചർച്ച ചെയ്തതല്ല, പക്ഷെ കഠോപനിഷത്ത് ചർച്ച ചെയ്തതാണ്. ഇത്യാദി വിശ്വവചനേഹി പരസ്യ ബ്രഹ്മണോ വാചകരൂപേണ പ്രതിമാവ പ്രതീകരൂപേണ. പരബ്രഹ്മത്തിന്റെ വാചകമെന്നുള്ള രീതി, പരബ്രഹ്മത്തിന്റെ വാചകം എന്നുള്ള രീതി എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥചിന്തനത്തിലൂടെ വാക്ക് അർത്ഥബോധത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അർത്ഥചിന്തനത്തിലൂടെ അങ്ങനെ ഉപാസിക്കുന്നു. പ്രതിമാവ പ്രതീക രൂപേണ, പ്രതിമയെ എങ്ങനെയാണ് ഉപാസിക്കുന്നത്? പ്രതിമയെ ദൈവനായിട്ട് കൊണ്ടുവരുന്നതാണ് ഉപാസിക്കുന്നു. ഉപാസകൻ പ്രതിമയിലൂടെ ചിലപ്പോൾ ദേവനെ ആരാധിക്കാറുണ്ട്, ചിലപ്പോൾ പ്രതിമയെ തന്നെ ദേവനായി ആരാധിക്കും. അതാണ് പ്രതിമയെ കുളിപ്പിക്കുന്നു, അതിനു മുമ്പിൽ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നു, അതിന് ആടയാഭരണങ്ങളൊക്കെ അണിയിക്കുന്നു. അതെല്ലാം ചെയ്യുമ്പോൾ എന്താണോ, പ്രതിമയെ തന്നെ ദേവനായി ആരാധിക്കും. അത് അതൊരു ഉപാസനയാണ്, ശാസ്ത്രീയമായ ഉപാസനയാണ്. പ്രതീക രൂപത്തിലുള്ള പ്രതീകാലം പ്രണവത്തിനെയും അങ്ങനെ ചെയ്യുന്നു. അതാണ് നമ്മൾ പ്രണവത്തിനെ വരച്ചു വച്ചിട്ട് അതിനെ ധ്യാനിക്കുന്നു, ആകാരത്തെ രൂപത്തെ നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അതാണൊന്നുകിൽ ശബ്ദാനുസന്ധാനത്തിൽ, അല്ലെങ്കിൽ അർത്ഥാനുസന്ധാനത്തിൽ, അല്ലെങ്കിൽ ആലംബന രൂപത്തിൽ. ഈ മൂന്ന് തരത്തിൽ പ്രണവോപാസനയുണ്ട്, പ്രതിമോപാസനയുണ്ട്. പ്രതിമോപാസനയിൽ ശബ്ദാലംബനം എന്ന് പറയുന്നത് അതിൻ്റെ നാമത്തെ ആവർത്തിക്കുക. ഇങ്ങനെ പരബ്രഹ്മ പ്രതിപത്തി സാധനത്വേന, പരബ്രഹ്മ ഉപാസനയ്ക്കുള്ള ഉപായമായിട്ട്, പ്രതിപത്തി ഉപാസന പരബ്രഹ്മ ഉപാസനയ്ക്കുള്ള പറഞ്ഞല്ലോ, തത്വജ്ഞാന ഉപാസന രണ്ടും രണ്ട് കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഉപാസനയുടെ പ്രകരണമാണ്. അത് ആർക്കു വേണ്ടി? മന്ദ മധ്യമ ബുദ്ധീന, അദ്വൈതമതം അനുസരിച്ച് ഈ പ്രതിപത്തി ഉപാസന എന്ന് പറയുന്നത് മന്ദ മധ്യമ ബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ നൂറ് കൂട്ടരെ അവിടെ നിന്ന് വിട്ടു, വളരെ ഉത്തമ ബുദ്ധികളെ. ഉത്തമ ബുദ്ധികൾക്ക് ഉപാസനയുടെ ആവശ്യമില്ല. അപ്പോൾ മന്ദ മധ്യമ ബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് ഉപാസനകളെല്ലാം. മന്ദ ബുദ്ധി എന്ന് വെച്ചാൽ മോശക്കാരൻ, മധ്യമ ബുദ്ധി എന്ന് വെച്ചാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലല്ല, അർത്ഥത്തിലല്ല. കാരണം അങ്ങനെയാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കും. കാരണം ആര് സ്വയം മന്ദനോ മധ്യമനോ ആകാൻ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ടിവിടെ ഒരിക്കലും മന്ദൻ മധ്യമനെന്ന് പറയുന്നത് മോശക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ജീവന്റെ സംസ്കാരവും അതിനെ മുൻനിർത്തിയാണ് പ്രധാനമായിട്ട്. ജീവന്റെ വാസന സംസ്കാരം, ഒരു പ്രത്യേക തരത്തിലുള്ള വാസന സംസ്കാരം ഉള്ളവരെ മന്ദന്മാരെന്ന് പറയും, മറ്റൊരു തരത്തിലുള്ള വാസനയുള്ളവരെ മധ്യമന്മാരെന്ന് പറയും, വേറൊരു തരത്തിലുള്ള വാസനയുള്ളവരെ ഉത്തമന്മാരെന്ന് പറയും. അത് വ്യക്തിയുടെ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചല്ല, സാമർഥ്യത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചല്ല. വാസന വൈചിത്രി ആകുന്നു, വാസനയുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് അധ്യാത്മശാസ്ത്രത്തിൽ മന്ദൻ മധ്യമൻ ഉത്തമൻ എന്നിങ്ങനെ വാസനയ്ക്കനുസരിച്ച് താല്പര്യം വരും. ഇവിടെ പറയുന്നത് എന്താണ്? മോക്ഷത്തിനുള്ള ഉപായത്തെ നിർദ്ദേശിക്കുകയാണ്. അതുപോലെ വാസന ഉപാസനയ്ക്ക് അനുകൂലമാണെങ്കിൽ അവൻ ഉപാസനാ മാർഗത്തിലൂടെ പോകുന്നു. അവരെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്, മന്ദ മധ്യമ ബുദ്ധീന വിവക്ഷിതസ്യ ഓങ്കാരസ്യ ഉപാസനം. ഇവിടെ വിവക്ഷിതമായിരിക്കുന്ന ഓങ്കാരത്തിന്റെ ഉപാസനം കാലാന്തരേ മുക്തിഫല ഉക്തം യത്. ഇത് ശ്രുതിയിൽ പറഞ്ഞതാണ്. അത് കാലാന്തരത്തിൽ മുക്തിഫലത്തെ കൊടുക്കുന്നു. കാലാന്തര മുക്തി എന്ന് പറയുമ്പോൾ സദ്യോ മുക്തിയല്ല, അത് ശരീരപാദത്തിന് ശേഷമേ മുക്തി സംഭവിക്കുക. അതാണ് കാലാന്തര മുക്തി എന്ന് പറയുന്നത്. ശരീരപാദത്തോടുകൂടി എന്ന് വെച്ചാൽ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആൾ മുക്തനായിത്തീരുന്നു. അതുകൊണ്ട് കാലാന്തര മുക്തി ഫലം, ഉപാസനയുടെ ഫലം അതാണ്. തദൈ വൈഹാപി, അതിന്റെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. കവിം പുരാണം അനുശാസിതാരം യദക്ഷരം വേദവിദോ വദന്തി ഇതിജ ഉപന്യസ്തസ്യ പരസ്യ ബ്രഹ്മണ പൂർവോക്തരൂപേണ പ്രതിപത്യുപായഭൂതസ്യ ഓങ്കാരസ്യ കാലാന്തര മുക്തിഫലം ഉപാസനം യോഗധാരണാസഹിതം വക്തവ്യം. അതുതന്നെ ഇവിടെയും പറയുന്നുണ്ട്. എട്ടാം അധ്യായത്തിൽ കവിം പുരാണമെന്നും യദക്ഷരം വേദവിദോ വദന്തിയും എന്നെല്ലാം പറയുന്നിടത്ത് ഇവിടെ നിർദ്ദേശിച്ച പരബ്രഹ്മത്തിന്റെ പൂർവോക്ത രൂപേണ പ്രതിപത്തിക്ക് പ്രാപ്തിക്ക് അല്ലെങ്കിൽ ഉപാസനയിലൂടെയുള്ള പ്രാപ്തിക്ക് ഉപായമായിരിക്കുന്ന ഓങ്കാരസ്യ കാലാന്തര മുക്തിഫലം ഉപാസനം. ഇവിടെ പറയുന്നത് കാലാന്തര മുക്തിയെ കൊടുക്കുന്നതാണ് ഉപാസനം. തത്വജ്ഞാനം സദ്യമുക്തിയെ കൊടുക്കുന്നു, ഉപാസന മരണശേഷമുള്ള മുക്തിയെ കൊടുക്കുന്നു. അതാണ് കാലാന്തര മുക്തിഫലം ഉപാസനം. യോഗധാരണാസഹിതം, യോഗധാരണയോടുകൂടി ഉപാസന എന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം ഭക്തി. അതാണ് ഉപാസന. പക്ഷെ ഇവിടെ അതിനോടുകൂടി യോഗത്തെ കൂടെ കൂടിച്ചേർത്ത് ഭഗവാൻ യോഗധാരണാസഹിതം, യോഗാനുഷ്ഠാന സഹിതമായ ഭക്തിയാണ് ഇവിടെ പറയുന്നത്. വക്തവ്യം പ്രസക്താനുപ്രസക്തം ചായത്കിഞ്ചിത്. അതിൽ മുഖ്യമായി പറയേണ്ട കാര്യങ്ങൾ, അതിനോട് ചേർന്ന് വരുന്ന ചില കാര്യങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്തിട്ട് ഇത്യമർത്ഥം ഉത്തരവ് ഗ്രന്ഥ ആരംഭിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്ന ഭാഗം പറയുന്നത്. അതായത് ഇവിടെ ഭഗവാൻ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ യോഗത്തെയും ഭക്തിയെയും കൂടി സമന്വയിപ്പിക്കുകയാണ്. തത്വജ്ഞാനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് ഉപാസനയെക്കുറിച്ച് പറയേണ്ട സന്ദർഭത്തിൽ ആ ഭക്തിയിൽ യോഗത്തിന്റെ പ്രാധാന്യം അങ്ങനെ പറയുകയാണ്. സാധാരണ നമ്മൾ പറഞ്ഞു വരുന്നു യോഗമാർഗം, ഭക്തിമാർഗം, കർമ്മമാർഗം, അങ്ങനെ വേറിട്ട് സാധാരണ വേറെ വേറെ വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ഇതെല്ലാം വേറെ വേറെ പഠനങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ മാത്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, അതുപോലെ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഗീതയിലെ ഇക്കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് സമന്വയാത്മകമായിട്ടാണ്. ഒന്നും മറ്റൊന്നിനോട് ചേരാതെ ഒന്നായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഓരോ ഭാഷ്യകാരന്മാർ അധികാര ഭേദമനുസരിച്ച് ഓരോന്നിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഒന്നിന് വേറെ ഒന്നിനെ വിട്ടിട്ട് വേറൊന്നിന് നിൽക്കാൻ പറ്റത്തില്ല. അതായത് കർമ്മയോഗത്തെ വിട്ടിട്ട് ധ്യാനയോഗത്തിനോ, ധ്യാനയോഗത്തെ വിട്ടിട്ട് ഭക്തിയോഗത്തിനോ, തത്വജ്ഞാനത്തെ വിട്ടിട്ട് ഇതിനെല്ലാത്തിനോ ഒന്നിനും ഒന്നിനെ നിൽക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം പരസ്പര ബന്ധമായി നിൽക്കും. അല്ലാതെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ യോഗമാർഗിയാണ്, ഒരാൾ കർമ്മ മാർഗിയാണ്, ധ്യാനയോഗിയാണ്, ഇതെല്ലാം പറയുന്നത് എന്താണ്? അതിൻ്റെ ഗുണമായ അപ്രധാനമായ ഒരു തലത്തിലാണ്. ഇവിടെ എന്താണ്? ഉപാസന യോഗധാരണയോടുകൂടി നിർദ്ദേശിക്കുന്നു, ഭക്തിയും യോഗവും ഒരുമിപ്പിക്കുന്നു, അങ്ങനെ എല്ലാത്തിനെയും പരസ്പരം സമന്വയിപ്പിക്കുന്നു. അത് ഗുരുവിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ വന്നു ചേർന്ന് ഇതെല്ലാം കൂടി ഒരുമിക്കുമ്പോഴേ ഒരാളുടെ ആധ്യാത്മിക സാധന പൂർണ്ണമാകത്തുള്ളൂ. അല്ലെങ്കിൽ അത് അപൂർണമായ അനുഷ്ഠാനങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഭക്തിയായുക്തോ യോഗബലേന ചെയ്യുക. ഭക്തിയുക്തനായിരിക്കണം, പക്ഷേ യോഗബലം ഉണ്ടായിരിക്കണം, യോഗത്തിന്റെ ബലം ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഭക്തി കൊണ്ടവൻ ദുർബലനായി പോകരുത്, അവന് യോഗത്തിന്റെ ബലവും വേണം. പിന്നെ ഉടനെ അവിടെ പറയും വിവേകം, തത്വജ്ഞാനവും വേണം, ഈശ്വരാർപ്പണം എന്ന് പറയും കർമ്മയോഗവും വേണം. ഇതെല്ലാം ഒരേ സമയം വേണം ഒരു വ്യക്തി. ഇതെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായ സാധനയാകും. അതുകൊണ്ടാണ് പ്രസക്തവും അനുപ്രസക്തവുമായിട്ടുള്ള യത്നം ചെയ്തു. ശ്രുതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പക്ഷെ അത് ഓരോ അധികാരികളെയും പ്രത്യേകം കണ്ടുകൊണ്ട് അതാത് സന്ദർഭങ്ങളിൽ വേണ്ടെന്നുള്ള രീതിയിൽ. ഒരുവൻ ഒരു ജന്മത്തിൽ തന്നെ പല അധികാരിയായി മാറും. ഒരു ജന്മത്തിൽ തന്നെ അവൻ കർമ്മത്തിന് അധികാരിയാവും, യോഗത്തിന് അധികാരിയാവും, ജ്ഞാനത്തിന് അധികാരിയാവും. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉപദേശിക്കുകയാണ്. പ്രസക്തവും അനുപ്രസക്തവുമായ കിഞ്ചിതിത്യവും വ്രതം, അതിനുവേണ്ടി ഇതെല്ലാം ഒന്ന് സമന്വയിപ്പിച്ച് ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരോ ഗ്രന്ഥ ആരഭ്യതയെ ഇനി വരുന്ന ഭാഗം പറയുകയാണ്. ആ രാജവിദ്യയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഭാഗം, സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യ ച മൂർധ്ന്യാധായ ആത്മന പ്രാണം അസ്തിതോ യോഗധാരണ. ഇത് ഈ പ്രകരണത്തിന്റെ ആമുഖമായിട്ട് നേരത്തെ വന്ന ഭാഗമാണ്. അടുത്ത് പറയുന്നു, മൊത്തം ഈ പ്രകടനത്തിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞ ഒരു ഭാഗമാണ്. സർവേതി ഭാഷകാരം പറയുന്നു, സർവദ്വാരാണി സർവാണി ച താനി ദ്വാരാണി ച സർവദ്വാരാണി ഉപലബ്ധവും താനി സർവാണി സംയമ്യ സംയമനം കൃത്വ മനോഹൃദി ഹൃദയ പുണ്ഡരീകെ നിരുദ്ധ്യ നിരോധം കൃത്വ നിഷ്പ്രചാരമാപദ്യ തത്ര വശീകൃതേന മനസ ഹൃദയാദൂർധ്വഗാമിന്യ നാഢ്യ ഊർധ്വമാരുഹ്യ മൂർധ്നിയാധായ ആത്മനഃ പ്രാണം ആസ്ഥിത പ്രവൃത്ത യോഗധാരണാം ധാരയിതും. ഇവിടെ പറയുന്ന ഈ ക്രിയാമാർഗം, അഭ്യാസത്തിന്റെ മാർഗം, ഇത് സാധാരണ ഗുരുക്കന്മാരെ ശിഷ്യന്മാർക്ക് അതിന് വാസനയും യോഗ്യതയുമുള്ള ശിഷ്യന്മാർക്ക് രഹസ്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. എന്താണ് രഹസ്യമായി ഉപദേശിക്കുന്നതെന്ന്, കാരണം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധയില്ലാതെ വരും. പരസ്യമായി ഏത് കാര്യം നമ്മൾ കേട്ടുകഴിഞ്ഞാലും അത് നമുക്ക് വർത്തമാന പത്രം വായിക്കുന്നത് പോലെയോ വാർത്ത ടി വി കേൾക്കുന്നത് പോലെയോ നമുക്ക് തോന്നത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു പുതുമ തോന്നുന്നു. ഇനി ഏറി വന്നാൽ ചിലർക്ക് തോന്നും എന്താണ് കുറച്ച് വിവരം ധരിച്ചിരിക്കുന്നത് നല്ലതാണല്ലോ, കുറച്ച് അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണല്ലോ, എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളത് കഴിഞ്ഞാൽ അതിനൊരു ഒരു പ്രാധാന്യം തോന്നുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാറുണ്ട്. പറഞ്ഞ ശ്രദ്ധിക്കില്ല, തള്ളിക്കളെ. ഇനി ശ്രദ്ധിച്ചാൽ തന്നെ അത് കേവലം പ്രസംഗിക്കാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പ്രസംഗിക്കുക എന്ന് പറയുന്ന അവിടെ നമ്മളെ അറിവ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ മോശക്കാരനാണെന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മുടെ എല്ലാ അഭ്യാസങ്ങളും പുറത്തെടുക്കും. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ രഹസ്യത്തിൽ ഉപദേശിക്കുന്നു. അപ്പോൾ അവന് ഗൗരവം വരുന്നതോ മറ്റാർക്കും കിട്ടാത്ത ഒരു കാര്യമാണ്. സാർവത്രികമാണെന്ന് പറയുമ്പോൾ അതിന് അശ്രദ്ധ വരും. മറ്റത് ഇത് സാർവത്രികമല്ല എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് അവസാനം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം പറയും, ഇതം നീത ഇതം അതപസ്കായ, തപസ്സില്ലാത്തവൻ്റെ അടുത്ത് ഇത് പറയരുത്. നമ്മൾ ഇന്നത്തെ നിലയിൽ ചിന്തിക്കുമ്പോൾ അതൊക്കെ ചില വ്യക്തികളുടെ സ്വാർത്ഥത തന്നെ, ഇതെല്ലാം ജനകീയവൽക്കരിക്കേണ്ടതന്നെ, ഇതിന് ജനകീയ ആസൂത്രണമൊക്കെ ഇതിനു വേണ്ടി ഉണ്ടാകും. നമ്മൾ ഇന്നത്തെ ഒരു ചുറ്റുപാടെന്ന് ചിന്തിച്ചു പോകും. ഇത് രഹസ്യമായി വെച്ചിട്ട് എന്തോ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ ഇരിക്കുകയാണ്, ചിലരുടെ ഗുരുത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്, പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളവർ. പക്ഷെ അങ്ങനെയല്ല, ഇത് തപസ്സില്ലാത്തവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രയോജനം ഇല്ലാതെ പോകും, ഇത് അവൻ ശ്രദ്ധിക്കാതെ പോകും. അവൻ എന്തെങ്കിലും മനസ്സിലായാലും ശരി, അത് അനുഷ്ഠിക്കാതെ പോകും. പിന്നെ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് കാസറ്റിനായിരിക്കും, അതിന് ഗുണമുണ്ടാകും. അതിങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അഭ്യസിക്കും. ശ്രവണവും മനനവും ഒക്കെ അവിടെ നടക്കും. കഥാചന ഒരിക്കലും പറയരുതെന്നാണ് ഇത്. കാലം മാറിയാലും പറയാൻ പാടില്ലെന്നാണ്. നജാ ശുശ്രൂഷവേ വാച്യം അതും പറയുന്നുണ്ട്. എന്നൊക്കെ അഭക്തായ പ്രതിജി പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അവകാശപ്പെടാൻ ഞാൻ ഭക്തനാണെന്നുള്ള കാര്യം വേറൊരാൾക്കും അളന്നു നോക്കാൻ ഒക്കത്തില്ല. ജ്ഞാനിയാണെന്നോ യോഗിയാണെന്നോ ഒന്നും ആർക്കും അവകാശപ്പെടാൻ ഒക്കത്തില്ല. കാരണം അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. പക്ഷെ ഭക്തനാണെന്ന് ആർക്കും അവകാശപ്പെടും. പിന്നെ പറയുന്നു എന്താണ്, അനജാ ശുശ്രൂഷവേ, കേൾക്കാൻ ഇഷ്ടമില്ലാത്തവനോട് പറയുന്നു. എന്നുവെച്ചാൽ അത്യധികമായ ശ്രദ്ധയുണ്ടെങ്കിൽ ഇത് മനസ്സിൽ പതിയെത്തുള്ളൂ. പിന്നെ ഒന്ന് അവസാനം ഒന്നുകൂടെ പറയുന്നുണ്ട്, പറയുന്നവനെ പുച്ഛിക്കുന്നവരുണ്ട്, അവരോടും ഇത് പറയരുത്. നജമാം അഭ്യസൂയതി അനുഭവാൻ പറയുന്നുണ്ട്. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരുണ്ട്. രാവിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങേണ്ട സമയം ഇവിടെ വിളിച്ചിരുത്തി എന്ന് മനസ്സിൽ കരുതികൊണ്ട് കേൾക്കുന്നവരും കാണും. അങ്ങനെയുള്ളവർക്ക് പറയരുതെന്നാണ് ചുരുക്കം പറഞ്ഞാൽ മൈക്ക് വെച്ച് പറയരുത് എന്നാണ് ഗീതയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇതൊരു ക്രിയാമാർഗമാണ്, അഭ്യസിക്കേണ്ടതായ മാർഗം. പിന്നെ കാലം മാറിയതുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? സർവദ്വാരാണി സർവാണി ജത്താനി ദ്വാരാണി സർവദ്വാരാണി. അത് പ്രത്യേകം പറയുന്നു. ഈ ദ്വാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ള ഉപലബ്ധിക്കുള്ള, അതാണ് മുഖ്യമായിട്ടുള്ള, അതാണ് ഉപലബ്ധിയെ കുറിച്ച് പറയുന്നു. ഇവിടെ മനോഹൃദയ നിരുദ്ധ്യ, മനസ്സിന് ഹൃദയത്തിൽ നിരോധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. മനസ്സിനെ നേരത്തെ പറഞ്ഞോ, മനസ്സിനെ നിയന്ത്രിക്കാൻ പറയുന്ന എന്തിനു വേണ്ടി? പ്രാണനെ നിയന്ത്രിക്കാൻ. പ്രാണനെ എന്തിനു നിയന്ത്രിക്കണം? ജീവന് പ്രാണനെ നിയന്ത്രിക്കുന്നിടം മുതലാണ് ജീവന്റെ ഗതി ആരംഭിക്കുന്നത്, ജീവന്റെ ഊർധ്വഗതി ആരംഭിക്കുന്നത്. മനസ്സ് ജീവന് രണ്ട് ഗതിയാണുള്ളത്, അതിന്റെ ഊർധ്വഗതി അധോഗതി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെപ്പോഴാണോ മനസ്സ് പ്രാണനോട് ഏകീഭവിക്കാതിരിക്കുന്നത്, അപ്പോ ജീവൻ അധോഗതിയാണ്. മനസ്സ് പ്രാണനോട് ഏകീഭവിക്കുമ്പോൾ ജീവൻ ഊർധ്വഗതി സംഭവിക്കുന്നു. അവിടെ മുതൽ മനസ്സ് പ്രാണനോട് ഏകീഭവിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താണോ, മനസ്സ് ഈ സർവദ്വാരങ്ങളിലൂടെയും ബഹിർഗമിക്കുമ്പോൾ, അതാണ് അത് മുഖ്യമായിട്ട് വരുന്നത്. ഉപലബ്ധി ദ്വാരങ്ങളിലൂടെ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ, വിഷയഗ്രഹണം, വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അപ്പോൾ മനസ്സ് ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്വൈതത്തിലെ, അദ്വൈതികളുടെ ഒരു മുഖ്യമായ സിദ്ധാന്തം കൂടെ അതാണ്. മനസ്സ് വിഷയദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളത്. മനസ്സിൽ വിഷയങ്ങൾ ഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ മനസ്സ് വിഷയദേശത്തെത്തുന്നതാണ്. മനസ്സ് ബാഹ്യലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അല്ലാതെ ഒരിക്കലും മനസ്സ് ശരീരത്തിന്റെ ഉള്ളിൽ ഉറച്ചിരിക്കുന്ന ഒരു പദാർത്ഥമോ ഒരു വസ്തുവോ അല്ല അത്. അപ്പോൾ ആ മനസ്സിന്റെ ബഹിർഗമനം, അതാണ് ജീവന്റെ അധോഗതി എന്ന് പറയുന്നത്. അത് മുഖ്യമായിട്ടും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളിലൂടെയും അത് സംഭവിക്കുന്നുണ്ട്. അതുകൂടെ അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, മറ്റു ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇങ്ങനെ ഊർജ രൂപത്തിൽ, കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ക്രിയാസാധകം, ക്രിയകളെ പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്നതാണ് കർമ്മേന്ദ്രിയം. അതിലൂടെയും മനസ്സ് ബഹിർഗമിക്കുന്നുണ്ട്, പക്ഷെ അത് ഊർജ രൂപത്തിലാണ്. ക്രിയ എന്ന് പറയുന്നത് ഊർജത്തിന്റെ പ്രവർത്തനമാണ്. അതിനെ സർവത്തെയും നിയന്ത്രിക്കുന്നതാണ് സർവദ്വാരാണി. അതുകൊണ്ടാണ് ധ്യാനിക്കുമ്പോൾ നിശ്ചലമാകുന്നത്. എങ്ങനെ? ശാരീരികമായി മാനസികമായി നിശ്ചലമാകുന്നു. ശാരീരികമായിട്ടുള്ള ആ നിശ്ചലത കൊണ്ട് എന്താണ് അവിടെ സാധിക്കുന്നത്? അവിടെ ഊർജ പ്രവാഹത്തെ തടയുന്നു, ക്രിയകളെ തടയുന്നു, കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ തടയുന്നു. മാനസികമായി നിശ്ചലമാകുമ്പോഴോ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അതിനെ തടയുന്നു. എന്നിട്ടിത് പ്രാണനോട് ഇതിനെ ഏകീകരിപ്പിക്കുന്നു. പ്രാണനും ഊർജവും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രാണൻ സൂക്ഷ്മവും ഊർജം സ്ഥൂലവുമാണ്. ഊർജം എന്ന് പറയുന്നത് ആദി ഭൗതികം, പ്രാണൻ എന്ന് പറയുന്നത് ആധ്യാത്മികവും ആദി ദൈവികവും. ഇതിന്റെ വ്യത്യാസം, പ്രാണൻ എന്ന് പറയുന്നത് തന്മാത്രകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, സൂക്ഷ്മ തന്മാത്രകളെ. ഊർജം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ, ഭൗതികമായ ഭൂതങ്ങളെ. ഭൗതികമായ ഭൂതം എന്ന് പറയുന്നത് എന്താണ്? ഭൂതങ്ങളിൽ നിന്നും ഉണ്ടായ ഭൂതം, തന്മാത്രകളിൽ നിന്നും ഉണ്ടായ ഭൂതം, അതാണ് ഭൗതിക ഭൂതം. അതിനെ ആശ്രയിച്ചിട്ടാണ് ഊർജം നിലനിൽക്കുന്നത്. അത് നമ്മൾ ഈ അദ്വൈത പ്രക്രിയയിൽ പഠിക്കും. തന്മാത്രകൾ അവിടെ സംഖ്യന്മാരുടെ പ്രക്രിയ അങ്ങനെയാണ്. അവിടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചപ്രാണന്മാരും, അതൊരു ഗ്രൂപ്പാണ്. അതിനെ സൂക്ഷ്മമെന്ന് വിളിക്കുന്നു. അസൂക്ഷ്മതലമാണ് അത്. അവിടെ ജീവന് നിയന്ത്രണം കുറഞ്ഞ തലമാണ്. ജീവന് സ്വേച്ഛയാ സൃഷ്ടിക്കാനോ പ്രവർത്തിപ്പിക്കാനോ കഴിയാത്ത തലമാണ്. അത് പ്രവർത്തിക്കുന്ന ഈശ്വരീയമായ നിയമം അനുസരിച്ചാണ്, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയുടെ സൃഷ്ടികർത്താവിന്റെ നിയമം അനുസരിച്ചാണ് അതെല്ലാം പ്രവർത്തിക്കുന്നത്. ആശയം ഊർജം അങ്ങനെയല്ല. അത് ജീവനെ പരിവർത്തനപ്പെടുത്താൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പറയുന്നില്ലേ വൈദ്യുത ഊർജം, കാന്തികോർജം, ആണവോർജം, പലതരത്തിലുള്ള ഊർജങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഭൗതികശാസ്ത്രം മുഴുവൻ അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. മനുഷ്യൻ അതിനെ പരിവർത്തനപ്പെടുത്തുന്നു, അതിനെ ഉപയോഗിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഭൗതികമായതുകൊണ്ടാണ്, സ്ഥൂലമായതുകൊണ്ടാണ്. പ്രാണനിൽ ഇത്തരം കളികളൊന്നും നടക്കത്തില്ല. എന്തുകൊണ്ടത്? അതിന് ആധ്യാത്മികമായ ഭാവമുണ്ട്, ആധിദൈവികമായ ഭാവങ്ങളുമുണ്ട്. ചക്ഷുഷ സൂര്യം യാതി ശ്രവണേന ദിശം, ഇങ്ങനെയൊക്കെ പറയും. ജീവന്റെ പ്രയാണം ചക്ഷുരേന്ദ്രിയത്തിലൂടെ സൂര്യദേവതയെ പ്രാപിക്കുന്നു. ശ്രവണേന, ശ്രവണേന്ദ്രിയത്തിലൂടെ ദിക്കുകളെ പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള ജീവന്റെ ഗതികളെ കുറിച്ച് പറയും. എന്നുവെച്ചാൽ അത് ജീവന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. അങ്ങനെ സംഭവിച്ചു പോകും മരിക്കുമ്പോൾ. ഉദയന യമലോകം, പ്രാണൻ ഗുദദ്വാരത്തിലൂടെ പോവുകയാണെങ്കിൽ യമലോകത്തെ പ്രാപിക്കും. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രാണന്റെ ഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഊർജ്ജഗമനമല്ല, പ്രാണന്റെ ഗമനമാണ്. അതനുസരിച്ച് അതാത് ലോകങ്ങളെ പ്രാപിക്കുന്നു, നരകത്തിലും സ്വർഗത്തിലും ഒക്കെ പോകുന്നു. അത് ജീവന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. യോഗി ഇവിടെ ചെയ്യുന്നത് എന്താണോ, ഭക്തിയായിത്തോ, അവൻ പരമമായ ഭക്തിയെ ആശ്രയിച്ച് യോഗധാരണ കൊണ്ട് ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രം അവന് യോഗിക്ക് അത് സാധിക്കും. അത് യോഗസൂത്രകാരനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. സമാധി സിദ്ധി ഈശ്വര പ്രണിധാന, സമാധി സിദ്ധി ഈശ്വര പ്രണിധാനം കൊണ്ടാണ്. ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമേ യോഗിക്ക് സമാധി ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഈ പ്രാണനും മനസ്സും ഒന്നും ഒരിക്കലും ജീവന്റെ നിയന്ത്രണത്തിനല്ല. ജീവൻ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കാം, പക്ഷേ ഈശ്വര പ്രണിധാനം കൊണ്ട് മാത്രമേ സമാധി സിദ്ധമാകത്തുള്ളൂ. അത് എത്തേണ്ടത് അത് എത്തിച്ചേർത്തുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിന് ആദ്യ ദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള ഭാവങ്ങളാണുള്ളത്. ജീവന നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്ന എന്താണ്? ഭൗതികമാണ്. അവന് കുടത്തെ ഉണ്ടാക്കാം, അതിനുള്ള കർത്തൃത്വ ശക്തി അവനുണ്ട്, അതിനെ നശിപ്പിക്കാം, അതിനെ സംരക്ഷിക്കാം. ഭൗതികമായ എല്ലാത്തിനും മേലെ ജീവന് സ്വാതന്ത്ര്യം ഉണ്ടാക്കാം. പക്ഷേ പ്രാണനിലും മനസ്സിലൊന്നും ജീവനത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അത് യോഗാഭ്യാസി യോഗം ഇങ്ങനെ അഭ്യസിച്ച് ചെന്നപ്പോഴാ യോഗിക്ക് മനസ്സിലായത്, എന്താണ്, ഈശ്വര പ്രണിധാനം കൂടാതെ ഇതൊന്നും സാധ്യമാകത്തില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ധ്യാനിക്കാനിരിക്കുന്നു, അഭ്യാസമിരിക്കുന്നു, പക്ഷേ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അതൊന്നും നിൽക്കത്തില്ല. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് ഭൗതികമായ പലതും ചെയ്യാം, ഇവിടെ ഭൗതികമായ പലതിനെ സൃഷ്ടിക്കാം, നശിപ്പിക്കാൻ എല്ലാം ചെയ്യാം. പക്ഷെ ധ്യാനിക്കാനും യോഗ അഭ്യസിക്കാനും ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സ് നിന്ന് തരത്തില്ല, പ്രാണൻ നിന്ന് തരത്തില്ല. പിന്നെ അവിടെ എന്ത് വേണം? ഈശ്വരാനുഗ്രഹം വേണം. ഈശ്വരാനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ, കാരണം എന്തുകൊണ്ട്? അത് സൂക്ഷ്മമാണ്, ഈശ്വരന്റെ നിയന്ത്രണത്തിൽ മാത്രം മുഖ്യമായി കഴിയുന്ന കാര്യങ്ങളാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം പരിശ്രമിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ, അതിനുള്ള അവകാശമേ ഉള്ളൂ. നിയന്ത്രണം എപ്പോഴും ഈശ്വരനല്ലെങ്കിൽ ഈശ്വരന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്താണ്, മാമനുസ്മരണം നടന്ന് പറയും. ഏതഭ്യാസമായാലും ശരി, ഈശ്വരനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം. ഈശ്വര ഭാവനയിലൂടെ അത് സാധ്യമാകും. ബുദ്ധിബലം കൊണ്ടോ പ്രാണ നിയന്ത്രണം കൊണ്ടോ കേവലമായിട്ടത് സാധിക്കത്തില്ല. അതുകൊണ്ട് യോഗി എന്ത് ചെയ്യുന്നു? സർവദ്വാരാണി സംയമ്യ. ജീവന്റെ ബഹിർഗമനം, അതിന്റെ ഊർജ്ജരൂപത്തിലും മനോരൂപത്തിലുമുള്ള ആ ബഹിർഗമനത്തെ, ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും കർമ്മേന്ദ്രിയങ്ങളിലൂടെയുള്ള ആ ബഹിർഗമനത്തെ തടയുന്നു. അങ്ങനെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രപ്പെടുത്തുന്നു. മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാണനിലേക്ക് മനസ്സിനെ വിലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിനൊരു സ്വഭാവം ഉണ്ടെന്നാണ്. എത്ര പ്രാണ തത്ര മനഃ, എവിടെ പ്രാണൻ നിൽക്കുന്നോ മനസ്സ് അവിടെ നിൽക്കും. മനസ്സും പ്രാണനും രണ്ടും സൂക്ഷ്മത്തിന്റെ രൂപാന്തരങ്ങളാണ്, തന്മാത്രകളുടെ രൂപാന്തരങ്ങളാണ്. ഒന്ന് തന്നെ രണ്ടായിട്ട് നിൽക്കുന്നു. കൂടുതൽ സ്ഥൂലമായി വരുമ്പോൾ നമ്മളതിനെ മനസ്സെന്ന് പറയും. അത് സൂക്ഷ്മമായ തലത്തിൽ അതിനെ പ്രാണനെന്ന് പറയും. വാസ്തവത്തിൽ ഭൗതികവും അത് തന്നെയാണ്, പക്ഷെ അതിന് വലിയ രൂപാന്തരം പ്രാപിക്കുന്നു, സ്ഥൂലതയെ പ്രാപിക്കുന്നു. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളിലൂടെ അത് ഊർജരൂപത്തിൽ ഭൗതികമായി പുറത്തേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളുടെ മനോരൂപത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യാപാരങ്ങളെ, ഈ പ്രവർത്തനങ്ങളെല്ലാം മനസ്സുകൊണ്ട് തടയണം. അതിനെന്ത് ചെയ്യുന്നു? ഈ യോഗമാർഗത്തിൽ, പല യോഗമാർഗങ്ങളിൽ പല രീതി അവലംബിക്കുന്നു. ഇതൊരു സാധനമാർഗം. ഈ ഉപാസന പദ്ധതിയിൽ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ ഏകാഗ്രപ്പെടുത്തുന്നു. ഹൃദയത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണോ, ഹൃദയത്തെ ധ്യാനിക്കുന്നു മനസ്സുകൊണ്ട്, മനസ്സുകൊണ്ട് ഹൃദയത്തെ ഭാവന ചെയ്യുന്നു. അപ്പോ ചെറിയോഗ്യം നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന മാംസളമായ ഹൃദയം അതിനെയാണ് ധ്യാനിക്കുന്നത്. അതിനെ ധ്യാനിക്കാനും ചിലടത്ത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹൃത്പുണ്ഡരീകം, നാഡികൾ എന്നെല്ലാം നിർദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സ്ഥൂലമായ ഹൃദയമാണ്. പക്ഷെ പ്രാണന്റെയും ജീവൻ മനസ്സിന്റെയും എല്ലാം പ്രവർത്തനം നടക്കുന്ന ഇവിടെ സൂക്ഷ്മത്തിലാണ്. അത് ഈ സ്ഥൂലമായ ഹൃദയം ഇല്ലെങ്കിലും അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ മുഖ്യമായ ഹൃദയം ഇതല്ല, സ്ഥൂല ഹൃദയമല്ല. അത് ഈ ഉപാസകൻ ധ്യാനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അവലംബം ധ്യാനത്തിന് വേണ്ടോ, അതിനുവേണ്ടി ഹൃദയസ്ഥാനം എന്ന് പറയുന്നു, ഹൃദയം പ്രവർത്തിക്കുന്ന സ്ഥാനം. അതിനെ സങ്കല്പിക്കുന്നു. പക്ഷേ ആ ഉപാസനയുടെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്കനുസരിച്ച് അത് ഉള്ളിൽ വെളിപ്പെടുന്നതാണ് ഹൃത്പദ്മം. സ്ഥൂലമായി ശരീരം തിരിമുറിച്ച് നോക്കി കാണുന്നതല്ല ആധാരങ്ങളെ പോലും. ആധാരങ്ങൾ ഭാവന ചെയ്യുന്നവന് സൂക്ഷ്മത്തിൽ പ്രകാശിക്കുന്ന മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം എന്നെല്ലാം പറയും. ശരീരം കീറി നോക്കുമ്പോൾ അവിടെ കാണുന്ന സ്ഥിരാകേന്ദ്രങ്ങളല്ല, അവിടെ ഇതൊന്നും കാണുന്നില്ല. അവിടെ താമരയില്ല, ഇതളില്ല, ബീജാക്ഷരങ്ങളില്ല, ഒന്നും അവിടെയില്ല. അപ്പോൾ അതെല്ലാം മനസ്സ് ആ തരത്തിൽ മനസ്സ് ഭാവന ചെയ്യുമ്പോൾ, പക്ഷെ അങ്ങനെ ഭാവന ചെയ്യുന്നതിന് ആദ്യമായ ആലംബമായിട്ട് ശരീരത്തെ കേന്ദ്രീകരിച്ച് ഭാവന ചെയ്യുന്നു. മൂലാധാരത്തിന്റെ സ്ഥാനം ഇന്നതാണ്, അവിടെ ആദ്യമായി ശരീരത്തെ അവർ അവലംബിക്കുന്നു, അതുപോലെ തന്നെ ഹൃദയത്തെ അവലംബിക്കുന്നു. പക്ഷെ ഭാവനയിലൂടെ അവന് പ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ അവന്റെ അനുഭവമാകുന്നതിന് ഈ സ്ഥൂല ശരീരമായിട്ട് യാതൊരു ബന്ധവും അവിടെ ഉള്ളെന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരത്തിന്റെ ഉള്ളല്ല. അവിടെ യോഗി സ്ഥൂല ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തലത്തിലാണ് നിൽക്കുന്നത്, സൂക്ഷ്മ തലത്തിൽ. സൂക്ഷ്മ തലത്തിൽ അയാളുടെ ഉടൽ മിക സ്ഥൂല ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ സ്ഥൂല ശരീരത്തിലെ യാതൊരു ക്രമങ്ങളെയും അവലംബിക്കാതെ സൂക്ഷ്മ തലത്തിൽ യോഗി കാണുകയാണ്. അപ്പോൾ യോഗിയുടെ മനസ്സ് നട്ടലിലോ സുഷുമ്നയിലോ ഒന്നുമല്ല എന്ന് മാത്രവുമല്ല, അങ്ങനെ ഭാവന ചെയ്യുന്ന യോഗിക്ക് സ്ഥൂല ശരീരമേ ഇല്ല. സ്ഥൂല ശരീരത്തെ അവലംബിക്കുന്ന യാതൊരു പ്രക്രിയയും യോഗിയുടെ അന്ധകരണത്തിൽ നടക്കുന്നതുമില്ല. സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടുപോകും, ഏതുപോലെ സ്വപ്നം പോലെ. സ്വപ്നത്തിൽ സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും. ഇവിടെ സ്ഥൂല ശരീരത്തിന് യാതൊരു സ്ഥാനവും, അതാണ് ചിത്തഭൂമികകൾ, ചിത്തഭൂമികാ ജയം എന്നെല്ലാം പറയുന്നത്. അതുപോലെ ഇവിടെയും അഭ്യാസം ചെയ്യുന്ന യോഗിക്ക് ഈ സ്ഥൂല ഹൃദയം വിട്ടുപോകുന്നു, സ്ഥൂല ശരീരം വിട്ടുപോകുന്നു. ഈ ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഹൃദയത്തെ യോഗി കാണുന്നു. ഹൃത്പുണ്ഡരീകം, അത് ഈ സ്ഥൂല ഹൃദയ സദൃശമാകാം. കാരണം സ്ഥൂല ഹൃദയത്തിനുണ്ട് ഒരു താമരമുട്ടിന്റെ ആകൃതി. അതും ഈ പ്രാണന്റെയും മനസ്സിന്റെയും സ്ഥൂലമായ സാന്നിധ്യത്തിന് ഒരു പ്രധാനമായ അവലംബമാണ്, ഈ ശരീരത്തിലുള്ള സാന്നിധ്യത്തിന്. അതുകൊണ്ടാണ് അതിനെ ഒരു അവലംബമായി യോഗി ആദ്യം സ്വീകരിക്കുന്നത്. അല്ലാതെ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് വാര്യലിന്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയത്തെ അല്ല യോഗി ധ്യാനിക്കുന്നത്. ഈ ശരീരത്തിന്റെ സ്ഥാനവുമായിട്ടതിന് ബന്ധമില്ല. അങ്ങനെയുള്ള ഹൃദയത്തിൽ ഭാവന ചെയ്തുകൊണ്ടാണ് മനസ്സിനെ അവിടെ ഏകാഗ്രമാക്കുന്നത്. ചെറിയ ചോദിക്കും, അങ്ങനെ വന്ന് എങ്ങനെ ഭാവന ചെയ്യാൻ പറ്റും? അത് ഉപാസന എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. നമുക്ക് അത് തപസ്സുള്ളവനെ പറ്റും, സംസ്കാരമുള്ളവനെ പറ്റും. അതിൻ്റെതായ തപസ് അതനുഷ്ഠിച്ചിട്ടുള്ളവനെ പറ്റും. അതുകൊണ്ടാണ് ഇതം നാ തപസ്കായ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാത്തവന് മനസ്സിലാക്കാനോ അങ്ങനെ ഭാവന ചെയ്യാനോ സാധ്യമല്ല. ഇത് സാർവത്രികമായ കാര്യമുണ്ട്. അതുകൊണ്ട് ഇതിന് സോഷ്യലിസം ഒന്നുമില്ല. എന്നുവെച്ചാൽ ഇത് അതിനുള്ള വാസനയും സംസാരമുള്ളവന് മാത്രമേ പറ്റത്തുള്ളൂ. ഹൃദയത്തെ ഭാവന ചെയ്തുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു, ഭാവന ചെയ്യുന്നതിലൂടെ മനസ്സ് അവിടെ ഏകാഗ്രമാകുന്നു. മനസ്സവിടെ ഏകാഗ്രമാകുന്നതിലൂടെ അതിൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും കർമ്മേന്ദ്രിയങ്ങളിലൂടെയുമുള്ള പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നു. അവിടെ മുതലാണ് ജീവന്റെ ഊർധ്വഗതി ആരംഭിക്കുന്നത്. അതുവരെ ജീവൻ മനസ്സും പ്രാണനുമെല്ലാം ഛിന്ന ഭിന്നമായി നാനാ വിഷയങ്ങളിൽ വ്യാപരിച്ച് അത് ബഹിർമുഖമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അധോഗതി എന്ന് പറയുന്നത്. അതാണ് ഉപലബ്ധിക്ക് ഹേതുവായിരിക്കുന്ന ഉപലബ്ധി എന്ന് വെച്ചാൽ ജ്ഞാനമെന്നാണ്. താനി സർവാണി സംയമ്യ സംയമനം കൃത്വ മനഃഹൃതി മനസ്സിനെ സംയമനം ചെയ്തിട്ട് കൃത്വപ്രത്യമാണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ഇവിടെ രണ്ട് ക്രിയകളെ കാണിക്കുന്നു. ഒന്ന് ബാഹ്യമായ സംയമനം, മറ്റൊന്ന് ആന്തരികമായ സംയമനം. ബാഹ്യമായ സംയമനവും യോഗി മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ്. ഒന്ന് സർവദ്വാരങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുന്നു, മറ്റൊന്ന് ഒരു സ്ഥലത്ത് ഒരു ഭാവന ചെയ്യുന്നു. ഇത് രണ്ടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ പ്രക്രിയ ഒന്നാണ്. ഏതുപോലെ യോഗികൾ പറയുന്ന വൃത്തി നിരോധം പോലെ, യോഗ ചിത്ത വൃത്തി നിരോധ എന്ന് പറയുന്ന വൃത്തി നിരോധം പോലെ. വൃത്തി നിരോധത്തിൽ എന്താണ്? രണ്ടായിട്ട് പറയും, പക്ഷേ അവിടെ പ്രവർത്തനം ഒന്നാണ്, ഒന്നേ ഉള്ളൂ, രണ്ട് പ്രവൃത്തിയില്ല. അനുയോഗികൾ പറയുന്നു ഗ്രാഹ്യ സമാപത്തി, ഒരു ഉപായം ഏതെങ്കിലും ഒന്നിൽ മനസ്സിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക, അതാണ് വൃത്തി നിരോധം എന്ന് പറയുന്നത്. എല്ലാ ചിത്തവൃത്തികളെ ഛേദിച്ചു കളയുന്നതല്ല. അത് ഗ്രാഹ്യമോ ഗ്രഹണമോ ഗ്രഹീതാവോ ആകാം. ഏതെങ്കിലും ഒന്നിൽ മനസ്സിന് നിർത്തുക എന്ന് പറയുമ്പോൾ ഒന്നിനെ മനസ്സിൽ ഭാവന ചെയ്യുക. ഒന്ന് മനസ്സിൽ ഭാവന ചെയ്യുമ്പോൾ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, അതാണ് വൃത്തി നിരോധം. അപ്പോൾ വൃത്തി നിലനിൽക്കേ തന്നെ വൃത്തി നിരോധം സംഭവിക്കുന്നു. വൃത്തി നിലനിൽക്കുന്ന എങ്ങനെ? മനസ്സിലൊരു ഭാവന നിലനിൽക്കുന്നു. വൃത്തി നിരോധം സംഭവിക്കുന്ന എങ്ങനെ? മറ്റ് ഭാവനകൾ ഇല്ലാതാകുന്നു. അതാണ് വൃത്തി നിരോധ രൂപത്തിലുള്ള യോഗാഭ്യാസം. അതിന് പല ഉപായങ്ങൾ പതഞ്ജലി നിർദ്ദേശിക്കുന്നുണ്ട്. സമാധി പര്യന്തമുള്ള ഉപായങ്ങൾ, ധാരണ, ധ്യാനം എന്ന ഈ രണ്ട് ക്രമത്തിലൂടെ. അപ്പൊ അവിടെ ചെയ്യുന്ന യോഗധാരണ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ ഇവിടെ അവിടെ നിർദ്ദേശിക്കുന്ന രീതിയിലല്ല, ഇവിടെ ഹൃദയത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ പറയുന്നു എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഹൃദയത്തെ ഭാവന ചെയ്യാൻ പറയുന്നു. അപ്പോൾ ആ യോഗവാസനയുള്ള, യോഗ സംസ്കാരമുള്ള ഒരുവൻ മനസ്സിൽ ഹൃദയത്തെ കൽപ്പിക്കുമ്പോൾ, മനസ്സുകൊണ്ട് ഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, സർവദ്വാരങ്ങളിലും സംയമം സംഭവിക്കുന്നു. സർവദ്വാരങ്ങളിലൂടെയുള്ള മനസ്സിൻ്റെ ഊർജത്തിൻ്റെയും പ്രവാഹം നിലയ്ക്കുന്നു. ആ മനസ്സ് പ്രാണനോട് ഏകീഭവിക്കുന്നു. മനസ്സ് പ്രാണനോട് ഏകീഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ഹൃദയത്തിൽ നീക്കത്തില്ല, പിന്നെ അതിന്റെ സ്ഥാനം ഭ്രൂമധ്യമാണ്. ഭ്രൂവർ മധ്യേ പ്രാണമാവേശ്യ സംയുക്ത എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സാധാരണ ആൾക്കാർ ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കും. അത് ചിലർ വളരെ വാശിയോടുകൂടിയും വളരെ ബലാത്കാരമായിട്ട് ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കും, പെട്ടെന്ന് സിദ്ധി നേടാൻ വേണ്ടിയിട്ട്. ഒത്തിരി പേര് ഉളമ്പാർ അഡ്മിറ്റായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? കാരണം മനസ്സിന്റെ നിയന്ത്രണത്തിലൂടെ പ്രാണന്റെ നിയന്ത്രണം സാധിക്കാവൂ. മനസ്സും പ്രാണനോട് ഏകീഭവിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്ന് പ്രാണൻ ആ ഏകീഭവനം സംഭവിക്കുമ്പോൾ ആ പ്രാണൻ ഭ്രൂമധ്യത്തിൽ എത്തിച്ചേരുന്നു. അതിന്റെ മാർഗമാണ് ശ്രുതി ഉപനിഷത്തുകളിലും മറ്റും നിർദ്ദേശിക്കുന്ന, ബ്രഹ്മസൂത്രത്തിനും മറ്റും പറയുന്ന തദോഗോ അഭിജ്വലനം എന്നും മറ്റും പറഞ്ഞവിടെ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തു ബ്രഹ്മനാഡിയെ ദർശിക്കുക, ജീവൻ അതിലേക്ക് പ്രവേശിക്കുക, അങ്ങനെ ഭ്രൂമധ്യത്തിൽ എത്തിച്ചേരുക ജീവൻ, അവിടെ നിന്ന് മൂർധാവിലേക്ക് പോവുക എന്നെല്ലാം പറയുന്നു. അത് നല്ല അഭ്യാസത്തിന്റെ പരിപക്വാവസ്ഥയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബലാത്കാരമായി മൂർധാവിലേക്ക് പ്രാണനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അപകടത്തെ ഉണ്ടാക്കും. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും, മനസ്സ് വഴങ്ങാതെ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഹൃദയ ഹൃദയ കൊണ്ടരികേ നിരുദ്ധ നിരോധം കൃത്വ നിഷ്പ്രചാരം അപാദ്യ. മനസ്സിന്റെ നിഷ്പ്രചാരത സംഭവിക്കുന്നു. മനസ്സിന്റെ പ്രചാരം സംഭവിക്കുന്നത് മുഖ്യമായിട്ട് ഞാൻ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ബഹിർഗമിക്കുന്നത്. മനസ്സിന് വാസ്തവത്തിൽ സഞ്ചരിക്കുന്നതിന് ഒരിന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ ജീവൻ സ്ഥൂല ശരീരത്തിരിക്കുമ്പോൾ മനസ്സ് സഞ്ചരിക്കുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ്. മനസ്സ് മനോരൂപത്തിൽ സഞ്ചരിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളിലൂടെ അത് തന്നെ ഊർജ്ജരൂപത്തിൽ സഞ്ചരിക്കുന്നു. വളരെ സ്ഥൂലതയെ പ്രാപിച്ചിട്ട് അവിടെ കർമ്മങ്ങൾ നടക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കുന്നതോടുകൂടി, സ്വാധീനത വരുന്നതോടുകൂടി എല്ലാ ദ്വാരങ്ങളിലൂടെയുള്ള അതിന്റെ പ്രവർത്തനം സ്തംഭിക്കുന്നു. ഉറക്കത്തിൽ സംഭവിക്കുന്നു അതാണ്, ബോധം കെടുത്തുമ്പോൾ സംഭവിക്കുന്നു അതാണ്. അവിടെ നിന്ന് എന്താണ്, കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ശരി ചോദിക്കും, ഉറക്കത്തിൽ ശരീരം ചലിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഉറങ്ങിക്കിടക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു മറിയുന്നു ഒക്കെ കാണുന്നു. അവിടെ എന്താണ്, അവിടെ മനസ്സിന്റെ പൂർണ്ണമായ നിയന്ത്രണം, പ്രാണന്റെ പൂർണ്ണമായ നിരോധം അവിടെ സംഭവിക്കുന്നില്ല. ജീവന ഉപാധിക്കുള്ള പ്രാണനെ ശരീരത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്, അത് നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. യോഗി നിയന്ത്രിക്കുന്ന അങ്ങനെയല്ല, സ്ഥൂലത്തിൽ നിന്ന് പൂർണ്ണമായും മനസ്സിനെ സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റങ്ങനെയല്ല, സഹജമായി സ്ഥൂലത്തിൻ്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് ഈ സ്ഥൂല ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള പ്രാണനെ അജീവൻ സ്ഥൂല ശരീരത്തിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്ന് സ്ഥൂല ശരീരത്തിലേക്ക് തന്നെ വരുന്നത്. ഇവിടെ ചിത്തത്തിന്റെ ഭൂമികാജ്യമൊന്നും സംഭവിക്കുന്നില്ല. യോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, യോഗി മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ സ്ഥൂല ശരീരത്തിലേക്ക് മടങ്ങി വരുന്നേ. ഇതാണ് കളയബരം തെക്ത്വ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ചെറു ചോദിക്കും, അങ്ങനെ അഭ്യാസത്തിലൂടെ ഹൃദയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ആ പ്രാണനെ ജീവനിൽ വിലയിപ്പിച്ച് ജീവൻ യാത്രയായി കഴിഞ്ഞാൽ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ആര് പറയുന്നു, ആരാരോട് പറയും, ആരാ ഇതൊക്കെ അറിയുന്നത്, പിന്നൊന്നും അവശേഷിക്കുന്നില്ലല്ലോ. കളയപരത്തേക്കോ എന്നാണ്, കളയപരത്തെ ഉപേക്ഷിച്ചു പോകുന്നു എന്നാണ്. ഇത് പറഞ്ഞു തരുന്നവരാണ് പിന്നീട്. അതിന് സമാധാന ഗീതയിൽ തന്നെ ആദ്യം പറഞ്ഞു, എന്താണ് ഇത് ഉപദേശിച്ചത്? ഞാനാണ്. ഇവിടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ വിവസ്വാൻ മനവേ പ്രാഹ. അതുകൊണ്ടാണ് വേദങ്ങൾ കൃഷി ദൃഷ്ടമാണ് ആർഷം എന്ന് പറയുന്നത്. ഇത് വെളിപ്പെടുത്തുന്നത് ഈശ്വരനാണ്. അതുകൊണ്ടാണ് നമ്മൾ പുരാണങ്ങളിൽ പോലും പറയുന്നത് എന്താണ്, ഏത് വിദ്യയെക്കുറിച്ച് പറഞ്ഞാലും തന്ത്രമോ മന്ത്രമോ യന്ത്രമോ എന്തോ ആയിക്കൊള്ളട്ടെ, ശിവൻ ഉപദേശിച്ചു, പാർവതിക്ക് ബ്രഹ്മാവ് ഉപദേശിച്ചു, വിഷ്ണു ഉപദേശിച്ചു, ആത്മവിദ്യ എന്ന് പറയുന്നത് ഈശ്വരപ്രോക്തമാണ്. അത് ചിലപ്പോൾ ദേവന്മാർ ഉപദേശിക്കും, ചിലപ്പോൾ ഋഷിമാർ ഉപദേശിക്കും. പോയ ആൾക്കാരല്ല ഉപദേശിക്കുന്നത്, ഈശ്വരൻ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഈ വിദ്യാപാരമ്പര്യം നിലനിൽക്കുന്നത്. അല്ല, നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാര് ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കുന്ന മുക്തനായവന് പിന്നെ മുക്തിയെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈശ്വരൻ അത് വെളിപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വിദ്യ ഞാൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ വെളിപ്പെടുത്തിയതാണ്. അല്ലാതെ മനസ്സിനെ നിയന്ത്രിച്ച് ശരീരത്തെ വിട്ടുപോകുന്ന യോഗിക്ക് പിന്നീട് വെളിപ്പെടുത്തേണ്ടതായിട്ടൊന്നും ശേഷിക്കുന്നില്ല. പിന്നെ ഈശ്വരൻ നിശ്ചയിക്കുന്നവർ അധികാര പുരുഷന്മാരെന്ന് പറയുന്നു, അത് അവർ വെളിപ്പെടുത്തുന്നു. കൽപ്പാന്തം വരെ ഒരധികാര സ്ഥാനത്തിരിക്കുന്നവർ അവരെ കുറിച്ചും പറയുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിലും മറ്റും. അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തണം. അത് ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വന്നും പറഞ്ഞതാണ് ഗീത, നമ്മൾ അവതാരം എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ഇത് വെളിപ്പെടുത്താൻ പറ്റും. അല്ലാതെ ഈ മാർഗത്തിൽ സഞ്ചരിച്ചു പോകുന്നവരല്ലേ ഇത് വെളിപ്പെടുത്തിയിട്ട് പോവുകയല്ലേ, ഇതിനെ വെളിപ്പെടുത്താനൊന്നും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ആ പ്രയാണ കാലത്തോടുകൂടി യോഗി സംബന്ധിച്ചെല്ലാം അവസാനിക്കുകയാണ്. മുക്തന്മാരെ പിന്നീട് അവർക്ക് വെളിപ്പെടാനും വെളിപ്പെടുത്താനും ഒന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ അങ്ങനെ ഹൃദയത്തെ ഭാവന ചെയ്ത് ഹൃദയത്തിൽ യോഗി ആ ബ്രഹ്മമാർഗത്തെ ദർശിക്കുന്നു. ദേവയാനം എന്ന് പറയുന്നു. ആ ദേവയാനത്തിലേക്കുള്ള പ്രവേശന മാർഗത്തെ യോഗി ദർശിക്കുന്നു. തദ്ജ്വലനം എന്ന് പറയുന്നത് ജ്വലന രൂപത്തിൽ യോഗിക്കത് പ്രത്യക്ഷമാകുന്നു. ആരും കയറി ചോദിച്ചു കളയരുത് സ്വാമിക്ക് ജ്വലിച്ചിട്ടുണ്ടോന്ന്. ജ്വലിച്ചാൽ പിന്നെ ഇവിടെ ഇരുന്ന് പറയാൻ ഒക്കത്തില്ല. ആരെങ്കിലും ജ്വലിച്ചു എന്ന് പറയണമെങ്കിൽ സൂക്ഷിച്ചു വേണം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തുവരുന്നു? ഇവിടെ പറഞ്ഞില്ലയോ സർവദ്വാരങ്ങളും വിരുദ്ധമായി പോകും. സംസാരിക്കാൻ ഒക്കത്തില്ല, പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ജീവന്റെ പ്രയാണം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് വരെയുള്ളതാണ് അഭ്യാസങ്ങളെല്ലാം. അഭ്യാസങ്ങളെ കുറിച്ച് പറയാം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിന്റെ അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നീട് പറയാനൊക്കത്തില്ല, പറയാൻ ആള് ശേഷിക്കത്തില്ല. പിന്നെ പ്രയാണം ആരംഭിക്കും. പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലാത്തതൊന്നും ഉണ്ടെന്ന് ഭാവിക്കാനോ പറയാനോ പാടില്ല. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. വെറുതെ ആൾക്കാരെ വിഡ്ഢികളാക്കാം, സ്വയവും വിഡ്ഢിയാവും. അതുകൊണ്ട് പോയി ആരുടെടുത്തും പറഞ്ഞു കളയരുത് എന്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നുണ്ടെന്ന് കേട്ടിട്ട്. ഹൃദയപുണ്ടരികെ നിരുദ്ധ്യ നിരോധം കൃത്വ നിഷ്പ്രചാരമാപാദ്യ പ്രാണന്റെ പ്രചാരത്തെ, ബാഹ്യമായ പ്രചാരത്തെ, മനസ്സിന്റെ പ്രചാരത്തെ എല്ലാം ഇല്ലാതാക്കിയിട്ട് നിഷ്പ്രചാരമാപാദ്യ തത്ര വശീകൃതേന മനസ്സ അവിടെ വശീകൃതമായ മനസ്സ് ഇവിടെ ഹൃദയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മൂർധാവിലല്ല, മൂർധാവ് പ്രാണന്റെ സ്ഥാനമാണ്, ഹൃദയം മനസ്സിന്റെ സ്ഥാനവും. യോഗത്തിൽ ശരീരം കയറി മുറിച്ച് നോക്കിയിട്ട് അവിടെ കണ്ടോ കണ്ടില്ലേ അന്ന് ചോദിച്ചാ എനിക്ക് പറയാനറിയില്ല. യോഗത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഉപാസകന് കൽപ്പിച്ചിരിക്കുന്നതാണ്. മനസ്സിനവിടെ വശീകരിച്ചിട്ട് യോഗി എന്ത് ചെയ്യുന്നു? യോഗിക്ക് അവിടെ പ്രത്യക്ഷമാകുന്നു. ബ്രഹ്മനാഡിയുടെ ദ്വാരം, പ്രവേശന മാർഗം തുറക്കുന്നു. എങ്ങനെയാണ് തുറക്കുന്നത്? അതാണ് അഭിജ്വലനം, പ്രകാശിക്കുന്നു. അവിടെ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർ പിന്നീട് അവിടെ പ്രാണനഗരി ജീവനോടുകൂടി ചേർന്ന് ജീവരൂപത്തിൽ ഹൃദയാദൂർധ്വഗാമിന്യ നാഢ്യ ഊർധ്വമാരുഹ്യ ഹൃദയത്തിൽ നിന്ന് ഊർധ്വഗാമിയായ നാഡിയിലൂടെ ഊർധ്വദേശത്തേക്ക് പോകുന്നു. അത് പോകുന്നതിന് ഒരു ക്രമമുണ്ട്, അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഭ്രൂമധ്യം മൂർധാവ് അങ്ങനെയാണ് പോകുന്നത്. മൂർധനി ആധായ ആത്മനഹ പ്രാണം മൂർധാവിൽ എത്തിക്കുന്നു. അവിടെ ആത്മനഹ പ്രാണമെന്ന് പറയുന്നത് എന്തുകൊണ്ടോ? ആത്മാവെന്ന് വെച്ചാൽ ജീവൻ. ആ ജീവന്റെ പ്രാണം എന്ന് പറയുമ്പോൾ ആ ജീവനോട് ഏകീഭവിച്ചിരിക്കുന്ന ആ പ്രാണം. ഇതുവരെ പ്രാണൻ എന്ന് പറയുന്നത് ബഹിർമുഖമായിരുന്നു. അത് വിഷയങ്ങളോടും മറ്റു കാര്യങ്ങളോടും എല്ലാം യോജിച്ചിരിക്കുകയാണ്. ആത്മപ്രാണമാകുന്നില്ല. അപ്പോൾ ജീവനോടെ ഏകീഭവിച്ചതായ ആ പ്രാണനെ മൂർധാവിലെത്തിക്കുന്നു, സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരുന്നു. അവിടെ യോഗി സ്വയം തന്നെ പ്രാണമയനാണ്. അവിടെ യോഗിയുടെ വേറെ പ്രാണൻ അങ്ങനെ രണ്ടില്ല. ആശ്രിത പ്രവൃത്തോ യോഗധാരണാം ധാരയിതും, യോഗധാരണയെ ശീലിച്ചു കഴിഞ്ഞവൻ, അതിൽ ആരൂഢനായവൻ, യോഗധാരണാം ആസ്ഥിത എന്ന് പറഞ്ഞാണ് യോഗധാരണയിൽ ആരൂഢനായവൻ അവനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ എത്തിച്ചേരുന്നു എന്ന് മൂർധാവിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് പോകുന്നു. ഇത് ശരിക്കും അതിന്റെ ഗതിയെക്കുറിച്ച് പറയുകയാണ്. ആ ഗതിക്ക് വേണ്ട അഭ്യാസത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്, അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സർവദ്വാരാണി സംയമ്യ, സർവദ്വാരങ്ങളെയും സംയമനം ചെയ്ത്, മനഃ ഹൃദയ നിരുദ്ധിച്ച, മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കി നിരോധനം ചെയ്ത്, ആത്മനഃ പ്രാണം മൂർധനി ആധായ, പ്രാണനെ മൂർധാവിൽ എത്തിച്ച്, യോഗധാരണാം ആശ്രിത, യോഗധാരണയിൽ ആരൂഢനായവൻ. ഇതാണ് യോഗധാരണയുടെ ഏറ്റവും പരമമായ നില. ഈ ശരീരത്തിൽ ഇരിക്കെ ജീവന് ചെയ്യാവുന്ന എന്റെ ഏറ്റവും ആരൂഢമായ അവസ്ഥ ഇതാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യമായ അഭ്യാസത്തെ കുറിച്ചാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധിച്ച മൂർധനി ആധായ ആത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണാം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാകരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ യോഗധാരണയിലൂടെ ജീവൻ ദേവയാന മാർഗത്തിലൂടെ സഞ്ചരിച്ച് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേർന്ന് മുക്തനായിത്തീരുന്നു. അതിനിവിടെ മുഖ്യമായിട്ട് അവലംബിക്കുന്നത് ശ്രുതി ഉപനിഷത്തുകളിലും മറ്റു ഒരുപാട് മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അനേക ഉപാസനകളെ കുറിച്ച് നിർദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ നിർദ്ദേശിക്കുന്ന എന്താണ്? ഓങ്കാര ധ്യാനമാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഉള്ള ഒരു ഉപായമായിട്ട് ഓങ്കാരത്തെ ഉച്ചരിച്ചുകൊണ്ട് ഓങ്കാര തത്വത്തെ സ്മരിച്ചുകൊണ്ട് ഓങ്കാരത്തെ ഉച്ചരിക്കുക മനസ്സുകൊണ്ട്, അത് മുഖ്യമായിട്ടും യോഗബലത്തെ ആശ്രയിച്ചാണ്. ഓങ്കാര തത്വത്തെ സ്മരിക്കുക. ഓങ്കാര തത്വം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ. ഈശ്വരന്റെ സ്മരണം, അത് ഭക്തി. ഭക്തി ആശ്രയിച്ചിട്ടാണ്. അതാണ് നേരത്തെ ഭാഷകാരൻ പറഞ്ഞത് രണ്ടിനിവിടെ സമന്വയിപ്പിച്ചുകൊണ്ടെന്ന്. ഇത് അവസാന നിമിഷം ചെയ്യുന്നതല്ല, അനുസ്മരൻ നിരന്തരം യോഗിത അഭ്യസിച്ചുകൊണ്ടേയിരിക്കുന്നു. യോഗ അഭ്യാസത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ജീവൻ നമുക്കറിയാം. നമ്മൾ ഒരു ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നത് നമ്മളെ വാഗിന്ദ്രിയത്തെ ആശ്രയിച്ചിട്ടാണ്. പക്ഷെ വാഗിന്ദ്രിയം ഇല്ലാതെയും നമുക്ക് ശബ്ദത്തെ ശ്രവിക്കാൻ പറ്റും. നമ്മുടെ വാഗിന്ദ്രിയത്തെ ആശ്രയിക്കുക. എങ്ങനെ? നമ്മുടെ എല്ലാ ചിന്തകളും ശബ്ദമയമാണ്. എല്ലാ ചിന്തകളും നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങളിലൂടെ ശബ്ദത്തെ കേട്ടില്ലെങ്കിലും വാഗീന്ദ്രിയത്തിലൂടെ ശബ്ദത്തെ പുറപ്പെടുവിച്ചില്ലെങ്കിലും നമുക്ക് ശബ്ദത്തെ പറയാനും കേൾക്കാനും കഴിയും. അങ്ങനെ മനസ്സുകൊണ്ട് ചിന്ത എന്ന് പറയുന്നത് ശബ്ദപ്രതിരൂപമായിട്ടാണ് ചിന്തിക്കുന്നത് മുഖ്യമായിട്ട്. ശബ്ദമയമായിട്ടാണ് നമ്മുടെ ചിന്ത ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മനോമയമായ ശബ്ദമെന്ന് പറയും. യോഗി അഭ്യാസത്തിന്റെ തുടക്കത്തിൽ ശബ്ദത്തെ ഉച്ചരിക്കുന്നു. ദീർഘം പ്രണവം ഉച്ചാരി, അദീർഘമായി പ്രണവത്തെ ഉച്ചരിക്കുന്നു. അത് അങ്ങനെ ഉച്ചരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രണ്ടിന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, വാഗീന്ദ്രിയത്തെയും ശ്രവണേന്ദ്രിയത്തെയും പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. താൻ ഉച്ചരിക്കുന്ന ശബ്ദം തന്നെ തന്റെ ശ്രവണകുടങ്ങളിൽ പതിഞ്ഞ് തന്റെ മനസ്സിലെത്തിച്ചേരാൻ വേണ്ടിയിട്ട്. വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അതല്ലേ ജപം മാനസികമെന്ന് പറയും. മനസ്സുകൊണ്ട് ഉച്ചരിക്കുന്നിടത്ത് ശബ്ദമുണ്ട്, പക്ഷെ അത് ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളിൽ പതിയുന്ന ശബ്ദമല്ല. അവിടെ ശബ്ദം എന്താണ്? മനോമയമായ ശബ്ദം. യോഗാഭ്യാസത്തിലും അങ്ങനെയാണ്. ജപത്തെക്കുറിച്ച് പറയുമ്പോൾ പറയല്ലോ, വാചികം ഉപാംശു മാനസികം. വാചിക ജപം എന്ന് പറയുന്നത് തുടക്കം, അഥമം എന്ന് പറയും. മോശക്കാലം എന്നുള്ള അർത്ഥത്തിലല്ല, തുടക്കം എന്നുള്ള അർത്ഥം. ഉപാംശം എന്ന് പറയുന്നത് മധ്യമം. ഇവിടെ ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദം ഉള്ളിൽ കയറിയ മതി എന്നുള്ള അവസ്ഥയില്ല, പക്ഷെ വാഗിന്ദ്രിയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാനസികം എന്ന് പറയുന്നത് ശ്രേഷ്ഠം, ഉത്തമം. അവിടെ യോഗിയെ സംബന്ധിച്ചിടത്തോളം എന്തായി? ശബ്ദം മനോമയമായി തീർന്നു. ശബ്ദാത്മകമായിട്ടില്ല. അതുപോലെ ഇവിടെ യോഗി ആരംഭത്തിൽ എന്ത് ചെയ്യുന്നു? ഓമെന്ന് ഉച്ചരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞല്ലോ, ഓമിനെ നാദരൂപത്തിലും അനുസന്ധാനം ചെയ്യാം, പ്രതീക രൂപത്തിലും അനുസന്ധാനം ചെയ്യാം, അർത്ഥരൂപത്തിലും അനുസന്ധാനം ചെയ്യാം. മൂന്ന് തരത്തിലും. ഇവിടെ രണ്ടിനെയും സമന്വയിപ്പിച്ചിട്ടാണ് ശബ്ദവും അർത്ഥവും. ഇവിടെ പറയുന്ന എന്താണ്? വ്യാഹരൻ മാം അനുസ്മരൻ. വ്യാഹരിക്കുക എന്ന് വെച്ചാൽ ഉച്ചരിക്കുക, അനുസ്മരൻ എന്ന് വെച്ചാൽ മനസ്സിൽ ഭാവന ചെയ്യുക. ശബ്ദത്തെ ഉച്ചരിച്ചുകൊണ്ട് അർത്ഥത്തെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ഓ ഓങ്കാരത്തെ ഉച്ചരിക്കുമ്പോൾ ഈശ്വരനെ ഏത് രൂപത്തിൽ ഭാവനയും പലരും ചോദിക്കും. ബ്രഹ്മാവായിട്ടാണോ, വിഷ്ണുവായിട്ടാണോ, മഹേശ്വരനായിട്ടാണോ, പരാശക്തിയായിട്ടാണോ, എങ്ങനെയാണ് ഓങ്കാരത്തെ ഉച്ചരിക്കുമ്പോൾ ഈശ്വര ഭാവന ചെയ്യുന്നത് എന്ന് ചോദിക്കും. അകാരം ഉകാരം അകാരം എന്നൊക്കെ പറയുന്നു, അമാത്രം എന്ന് പറയുന്നു. ഓങ്കാര ഉച്ചാരണത്തിൽ അത്തരത്തിലുള്ള ഭാവനകളൊന്നുമില്ല. ഓങ്കാരോപാസന ഏത് ശബ്ദം ഉച്ചരിച്ചാലും ശരി, അവിടെ ഒരു അർത്ഥഭാവന ഉണ്ടാവും. നമുക്ക് പരിചയമുള്ള ശബ്ദമാണ്. ഇനി നമുക്ക് പരിചയമില്ലാത്ത ഒരു ശബ്ദമാണെങ്കിൽ ആ ശബ്ദം പ്രതിനിധാനം ചെയ്യുന്ന അർത്ഥത്തിന്റെ അഭിവ്യക്തി മനസ്സിലുണ്ടായി തീരൂ. അത് ശബ്ദാർത്ഥ നിയമമാണ്. ഏതൊരു ശബ്ദവും നമ്മുടെ മനസ്സിൽ ഒരർത്ഥബോധത്തെ ഉണ്ടാക്കും. അത് വ്യക്തമാകാം അവ്യക്തമാകാം. നമുക്ക് പരിചയമുള്ള ശബ്ദമാകും, പരിചയമല്ലാത്ത ശബ്ദമാകും. ഓം എന്ന് പറയുന്നത് എന്താണ്? തസ്യ വാചക പ്രണവ, ഈശ്വരന്റെ വാചകമാണത് പ്രണവം. അതുച്ചരിക്കുമ്പോൾ അവിടെ അഭിവ്യക്തമാകുന്നത് നമ്മുടെ ഉള്ളിൽ പ്രകടമാകുന്ന അർത്ഥമെന്ന് പറയുന്നത് എന്താണ്? ഈശ്വര ചൈതന്യമാണ്. ഓം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ഉച്ചാരണത്തിലൂടെ ആ ശബ്ദം ആ ജീവന്റെ ഉള്ളിൽ അന്തഃകരണത്തിൽ ഈശ്വര ചൈതന്യത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഓം എന്നുള്ള ശബ്ദത്തെ ഉച്ചരിക്കുന്നതിലൂടെ എന്താണോ ഉള്ളിൽ വ്യക്തമാകുന്ന അതിനെയാണ് ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒരു അർത്ഥത്തെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജാഗ്രത സ്വപ്നം സുഷുപ്തി തുര്യൻ വിശ്വൻ വൈശ്വാനരൻ ഹിരണ്യഗർഭൻ ഈശ്വരൻ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രക്രിയകൾ ഓങ്കാരോപാസനയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നത്, മനനത്തിന് വേണ്ടി വച്ചിരിക്കുന്നത്. അത് മറ്റൊരു ഉപാസന രീതിയാണ്. ഇവിടെ മുഖ്യമായി പറയുന്ന ഇതാണ്, ശബ്ദം പുറപ്പെടുവിപ്പിക്കുമ്പോൾ സഹജമായി തന്നെ ഉണ്ടാകുന്ന അർത്ഥ അഭിവ്യക്തി. അതിന് ഭാഷകാരൻ തന്നെ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ചൈതന്യ അഭിവ്യക്തി, ചൈതന്യ സ്ഫുരണം എന്ന് പറയും. മഹസ്വന സരസ്വതി പറയുമ്പോൾ ചൈതന്യ സ്ഫുരണം അത് സംഭവിക്കും. മനസ്സ് ഏകാഗ്രമായി ദീർഘമായി പ്രണവത്തെ ഉച്ചരിച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു ചൈതന്യ സ്ഫുരണം സംഭവിക്കും. അതിനെയാണ് യോഗി അനുസന്ധാനം ചെയ്യുന്നത്. അത് അഭ്യാസത്തിന്റെ തുടക്കത്തിൽ വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നു, അതേ ശബ്ദം തന്നെ ശ്രവണപുടങ്ങളിലൂടെ അന്ധകരണത്തിൽ പതിയുന്നു, അവിടെ ചൈതന്യ സ്ഫുരണം ഉണ്ടാകുന്നു. അഭ്യാസം പോകുമ്പോഴോ അത് ഉപാംശമായി മാനസികമായി കഴിയുമ്പോൾ പിന്നെ ശബ്ദം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അതതിന്റെ സൂക്ഷ്മമായ തലങ്ങളിൽ ഈ വൈഖരിയുടെ ഭാവത്തെ വിട്ടിട്ട് സൂക്ഷ്മമായി നാദം, ബിന്ദു, കല തുടങ്ങിയ അവസരങ്ങളിലൊക്കെ എത്തിച്ചേരുന്നു. അതെല്ലാം യോഗശാസ്ത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. അങ്ങനെ ആരാണോ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, അങ്ങനെ യോഗിയെ അഭ്യാസദാർഢ്യം കൊണ്ട് തന്റെ ഉള്ളിൽ തന്നെ സ്ഫുരിക്കുന്ന ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് സ്ഥൂല ശരീരത്തെ തള്ളി സ്വയം ജീവഭാവത്തെ പ്രാപിച്ച്, ജീവഭാവത്തെ പ്രാപിക്കുക എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ടുള്ള സ്ഥൂല ശരീരം വരെയുള്ള സർവമായിട്ടുള്ള വിഷയത്തെ വേർപെട്ട്, അത് നല്ല സ്വയം വേർപെട്ട് അതിനെല്ലാം തള്ളി ബ്രഹ്മനാഡിയിലൂടെ സ്ഥൂലശരീരത്തിൽ നിന്നുള്ള ബന്ധം ഏർപ്പെടുത്തി ദേവയാന മാർഗത്തിലൂടെ ഊർജ്ജലോകത്തെ പ്രാപിക്കുന്നു. അതാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനസ്മരൻ യപ്രയാദിത്യജൻ ദേഹം സയാദി പരമാം ഗതിം. ശാന്തി ശാന്തി ശാന്തി.